തത്വജ്ഞാനം കൊണ്ടൊരാൾക്ക് ഭാവി മുക്തി ഉണ്ടാകും. സമാധി പരിശീലനം കൊണ്ടൊരാൾക്ക് ജീവൻ മുക്തി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ബ്രഹ്മവിത്ത്, ബ്രഹ്മവിത്തിനെയും ജീവൻ മുക്തനായി ഗണിക്കുന്നില്ല. വിദ്യാർത്ഥിസം ബ്രഹ്മവിത്തും ഭാവി മുക്തനാണ്, ജീവൻ മുക്തനല്ല. വിദുഷാ സന്യാസം, തത്വജ്ഞാനം, വിദ്വസന്യാസം, ജീവൻ മുക്തി, ഇതാണ് വിദ്യാരണ്യ സ്വാമി പറയുന്നത്. യോഗ്യനായ ഒരുത്തൻ വിവിധാസന്യാസത്തിലൂടെ തത്വജ്ഞാനത്തിന് വേണ്ടി ശ്രമിക്കും, തത്വജ്ഞാനം ഉണ്ടാവും. തത്വജ്ഞാനിയായി കഴിഞ്ഞാൽ അയാൾക്ക് ഭാവി മുക്തി ഉണ്ടാവും. എന്നുവെച്ചാൽ തൽക്കാലം അയാൾ വീണ്ടും എന്ത് ചെയ്യുന്നു, അയാൾക്ക് തത്വജ്ഞാനമുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ വീണ്ടും അയാൾ സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അയാളെ മുക്തനെന്ന് പറയാൻ പറ്റില്ല. ബ്രഹ്മവിത്തും മുക്തനാണ്. മുക്തനാണെങ്കിൽ എന്ന് വെച്ചാൽ ജീവൻ മുക്തനല്ല എന്നർത്ഥം. മുക്തി എന്ന് പറയുന്നത് സ്വരൂപമാണ്. ആ രീതിയിൽ എല്ലാവരും മുക്തരാണ്. അന്ധവിധത്തിൽ മുക്തി എന്ന് പറയുന്നത് എന്താണ്? സ്വസ്വരൂപം, ആത്മാവ് എന്ന മുക്തി. അതെല്ലാവരും മുക്തരാണ്. പക്ഷെ തത്വജ്ഞാനിക്ക് ഭാവി മുക്തി, ജീവൻ മുക്തന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തി. ഇതാണ് വ്യത്യാസം. അവിടെയാണ് സമാധിയുടെ ആവശ്യം വരുന്നത്. ഈ ഭാവി മുക്തി എന്ന് പറയുന്നതിന് ഭാഷ്യകാരനും അംഗീകരിക്കുന്നു. ഭാഷ്യകാരൻ പറയുന്നു മുഖ്യമുക്തി എന്ന് പറയുന്നു ഭരണശേഷം. പക്ഷെ അതിനൊന്നും മുക്തം തന്നെ, പക്ഷെ പ്രാരബ്ധം കൊണ്ട് പ്രാരബ്ധം അനുഭവിക്കേണ്ടി വരുന്നു എന്തായാലും. അതുകൊണ്ട് മുഖ്യമുക്തി മരണശേഷം. അതിനെ വിദ്യാരണ്യ സ്വാമി പറയുന്നു വാസിഷ്ഠത്തിനനുസരിച്ച്. വാസിഷ്ഠത്തിൽ പല രീതിയിലും പറയും, എല്ലാം പല സ്ഥലത്തും പല രീതിയിലൊക്കെ പറയും. അതില് പറയുന്നു രാമൻ തത്വജ്ഞാനിയാണ്, ചിത്തവിശ്രാന്തി നേടിയവനെന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ രാമായണത്തിലെ രാമൻ എന്താണ്? രാമായണത്തിലെ രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചിത്തവിശ്രാന്തി ഒന്നുമില്ല. ഇവിടെ വസിഷ്ഠം ഉപദേശിച്ച് കേട്ടപ്പോ തന്നെ രാമൻ എന്ത് ചെയ്യുന്നു, എല്ലാം തോന്നി ഒന്നും പറയും. അത് രാമായണമായിട്ട് യോജിക്കത്തില്ല. രാമായണത്തിലെ രാമൻ എന്ന് വെച്ചാൽ സീതയെ കിഡ്നാപ്പ് ചെയ്തെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് കിടക്കുന്ന ആളാണ് വനത്തിന് മുഴുവൻ. പിന്നെ ഇവിടെ ചിത്തവിശ്രാന്തി, പിന്നെ സംശയരോഗിയായിരുന്നു. ഒരു തവണ എന്താണ് അഗ്നിപരീക്ഷ നടത്തിയിട്ട് വീണ്ടും രണ്ടാമത് ഭാര്യയെ കൊണ്ട് കാട്ടി പറഞ്ഞു. അതൊരു ചതിയിൽപ്പെടുത്തി, നേരെ പറഞ്ഞിട്ടൊന്നുമില്ല, കാട്ടില് കാണിക്കാൻ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് അവളെ കൊണ്ട് പറഞ്ഞു. അപ്പൊ ചെറിയ സംശയരോഗം ഉണ്ടായിരുന്നു രാമൻ. ഇതിന്റെ എല്ലാം കൊണ്ട് അവസാനം എന്ത് ചെയ്തു? ആത്മഹത്യയും ചെയ്തു. പിന്നെ നദിയിൽ പോയി മുങ്ങാന്ന് ഞാനും ഇവിടെ പറയുന്നതല്ല, ഞാന് വേറെടുത്ത് പറഞ്ഞപ്പോ എന്നെ അടിച്ചില്ലെന്ന് പറഞ്ഞേ ഉള്ളൂ. വെറുതെ വിട്ടത്. ഇവിടെ സാമിയും ജലസമാധി ആയിരുന്നില്ല. നമുക്കറിയാം എന്താ സംഭവിച്ചത്. ഇതൊക്കെ തന്നെ ജലസമാധി. നമ്മളാരെങ്കിലും വെള്ളത്തിൽ പെട്ടു പോയാലും എന്താണോ ഒക്കെ ജലസമാധി തന്നെ. ആർക്കും ഇന്നാർക്ക് വരില്ല എന്ന് പറയാൻ പറ്റില്ല ആർക്കും. ഞാനാണെങ്കിൽ വെള്ളത്തിന്റെ കരയിലാണ്. നീന്തലും വലിയ വശമില്ല. ആരെങ്കിലും പൊക്കിയെടുത്തിട്ടാൽ ജലസമാധി. തനിയെ ചാടിയാലും ജലസമാധി. വെള്ളത്തിൽ മുങ്ങിപ്പോയാലോ ആരെങ്കിലും എടുത്തിട്ടാലോ ഒക്കെ ജലസമാധി. രാമൻ കാഞ്ചന സീതയും വെച്ചുകൊണ്ട് എന്താണ് പിന്നെയുള്ള കാലം മുഴുവൻ ഡിപ്രഷനിലാണ് കഴിഞ്ഞതെന്നാണ് രാമായണത്തിൽ തന്നെ പറയുന്നത്. ഞാൻ പറയുന്നതല്ല, ഭയങ്കര ഡിപ്രഷൻ. സാധാരണ ഡിപ്രഷനുള്ള ആൾക്കാർ എന്ത് ചെയ്യും? പുറത്തൊന്നും പറയരുത് കേട്ടോ, ആൾക്കാരെ തല്ലും. നമുക്കിതിന്റെ അകത്തിരുന്ന് പറയാം, പ്രത്യേകിച്ച് ഇന്നത്തെ കാലം. ഡിപ്രഷനുള്ള ആൾക്കാർ സാധാരണ ആത്മഹത്യ ചെയ്യാറുണ്ട്. ആത്മഹത്യ പ്രവണതയുള്ളവരാണ്. ഇന്നാണെങ്കിൽ പയ്യന്മാരുടെ എന്താണ് ഞരമ്പ് മുറിച്ചൊക്കെ ആത്മഹത്യ. ഇന്നതാണ് വിദ്യ. പണ്ട് അത് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാറ്റിച്ചാടി. ഇത് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്, നടന്നോ ഇല്ല എന്ന് എനിക്കറിയത്തില്ല. എഴുതിയിരിക്കുന്നത് ശരിയാണെങ്കിൽ ഇതാ സംഭവം. സ്വന്തം ഭാര്യയെ കൊണ്ട് കാട്ടിക്കളഞ്ഞിട്ട് പിന്നെ കരയുന്ന കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞങ്ങളുടെ നാട്ടിലൊരാളുണ്ടായിരുന്നു ഇതുപോലെ. അയാൾ ഡൈവോഴ്സ് ചെയ്തു. അത് ആ കഥ ഓർത്തപ്പോഴാണ് എനിക്കിത് ഇങ്ങനെ തോന്നി. അയാൾ ഡൈവോഴ്സ് ചെയ്ത് വലിയ വാശിക്ക് പോയി. ഡൈവോഴ്സ് ചെയ്ത് ഡൈവോഴ്സ് ചെയ്തിട്ട് പിന്നെ ആണ് സങ്കടം. പിന്നെ ഭാര്യയെ കുറിച്ചുള്ള ചിന്തകൾ അവസാനം ആൾ കയറി തൂങ്ങി മരിച്ചു. കഥയല്ല, സംഭവം. അപ്പോഴാണ് ഞാൻ രാമായണം വായിച്ചത്. അപ്പൊ ഇത് രണ്ടും ഒരുപോലെയാണെന്തോ. രാമനും ഡൈവോഴ്സ് ചെയ്തു. കഥയനുസരിച്ച് പറയുകയാണ്, ഇത് വാസ്തവം ആർക്കും അറിയത്തില്ല. ആ രാമനെ അല്ല ഇവിടെ പറയുന്നു. വാസിഷ്ഠി പറയുന്ന രാമൻ ചിത്ത വിശ്രാന്തി അനുഭവിച്ചു എന്നൊക്കെ പറയും. അപ്പൊ ഇത് ഏത് രാമൻ? രണ്ടു ഒരു രാമനാണ്. അത് രണ്ട് രാമനാണ്. ഇതാണ് അതിനകത്ത് തന്നെ ചില കോൺട്രഡിക്ഷൻസ് ഒക്കെ ഉണ്ട്. ഏത് സങ്കല്പത്തിലെന്ന് വെച്ചാൽ അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നിരിക്കാം. സങ്കല്പം എന്ന് പറയാൻ പറ്റില്ല. ഒരാള് ജീവിച്ചിരുന്നിരിക്കാം, അതിൽ കവിയുടെ ഭാവനയോടെ കൂട്ടിച്ചേർത്തു. ഗുരുദേവൻ പറഞ്ഞിട്ടില്ലേ, ഇവരെല്ലാം പണ്ട് ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നിരിക്കും. അവര് കവികൾ അവരുടെ ഭാവനയോടെ കൂട്ടിച്ചേർത്താണ്. അതാണ് ശരി. പിന്നെ ഇവരെല്ലാം ദൈവമാകുന്നതിന് പ്രധാനമായ സംഗതി എന്ന് പറയുന്നത് ഈ സാഹിത്യങ്ങളിലല്ല, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇവരെ ദൈവമായി വർണ്ണിക്കുന്ന എല്ലാ സാഹിത്യങ്ങളിലും ഇവരെ ദൈവമാക്കുന്നതിന് ഒരു പ്രധാന കാരണം പറയുന്നത് ഇവർ ചാതുർവർണ്ണയത്തെ സംരക്ഷിച്ചവരാണ്, പൗരോഹിത്യത്തെ സംരക്ഷിച്ചവരാണ്. ഏത് എടുത്തു നോക്കുക, ഭാഗവതമോ രാമായണമോ മഹാഭാരതമോ. അപ്പോ ഇവരെ ദൈവമാക്കിയതാര്? ഈ ചാതുർവർണ്ണത്തിന്റെ ഗുണഭോക്താക്കളാണ് ഇവരെ ദൈവമാക്കിയത് എന്ന് പറയും. അപ്പോ ഈ മതത്തിലൂടെ ഇങ്ങനെ ഓരോരോ ആശയങ്ങളെ പറയുക, ജനങ്ങളെ അടിമകളാക്കുക എന്ന് പറയുന്ന ഒരു പ്രാകൃത സമ്പ്രദായം എല്ലാ മതങ്ങളും അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളൂ. എല്ലാ മതങ്ങളായപ്പോ അവിടെയൊക്കെ എന്താണ് ദൈവം പറഞ്ഞു എന്ന് പറയും, പറയുമ്പോൾ മനുഷ്യൻ അനുസരിക്കും. അപ്പൊ അതിനുപയോഗിക്കുന്ന ബിംബങ്ങളാണ് ഇവരൊക്കെ. അങ്ങനെയാണ് ഈ സാഹിത്യങ്ങളിലൊന്നും ഉപയോഗിച്ചിരുന്നത്. അപ്പോ ഇതപ്പോ എഴുതി വയ്ക്കുന്ന ആരായിരിക്കും? ഇതിന്റെ ഗുണം കിട്ടിയ ആൾക്കാർ. അതിന് ഗുണം കിട്ടിയ ആൾക്കാരാണ് എഴുതി വയ്ക്കും. ഇവര് ദൈവങ്ങളാണെന്ന് എഴുതി വയ്ക്കും. അതിനെ സ്തുതിച്ചു നടക്കുന്ന ആര്? ഇന്നതിനെ സ്തുതിച്ചു നടക്കുന്ന എന്ത്? ശൂദ്രന്മാരും ചണ്ടാളന്മാരും ഒക്കെയാണ് ഇതും കൊണ്ട് നടക്കുന്നത്. അവർക്ക് അറിയത്തില്ല എന്താ അതിന്റെ ഉള്ളിലുള്ള സീക്രട്ട് എന്നുള്ള അറിയത്തില്ല. ഞാൻ പറയുന്നതല്ല, ഇതിനെ കുറിച്ച് അങ്ങനെ പഠനം നടത്തുന്ന ആൾക്കാർ പറയുന്ന എല്ലാത്തൊരു സോഷ്യൽ കോൺസ്പിറസി എന്ന് പറയും. സാമൂഹികമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് പണ്ടവിടെ. പിന്നെ അതിൻ്റെ അകത്ത് നല്ല കാര്യങ്ങളുണ്ട്. അന്നത്തെ പ്രാകൃത മനുഷ്യനെ ഇതുപോലെ തന്നെ നല്ല കാര്യങ്ങളെന്ന് പറയുന്നത് എന്താണ്? മനുഷ്യനെ നിയന്ത്രിക്കാനും അടിച്ചമർത്താനും പിന്നെ കുറെ പേരെ പരിഷ്കരിക്കാനും ഒക്കെ അന്നത്തെ ഭരണവർഗത്തിന് സഹായിച്ചിട്ടുണ്ട്. രാജാക്കന്മാരെയും ഇത്തരം സാഹിത്യം ഉപയോഗിച്ചിട്ടും അവര് ആൾക്കാരെ നേരെ നടത്തിയാണ് ഭയപ്പെടുത്തിയും. ആ സാഹിത്യങ്ങളിൽ അതൊരു പ്രധാനമായി നിൽക്കുന്ന കാര്യമാണ്. മഹാഭാരതം എന്ന് പറയുന്നത് മൊത്തം അതാണ്. മഹാഭാരതം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതിയിരിക്കുന്നതിന് ഈ പൗരോഹിത്യ മേധാവിത്യ സ്ഥാപിക്കാൻ വേണ്ടി മാത്രമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളും വരും. അപ്പൊ ആ ഒരു ദൃഷ്ടിയിൽ പഠിച്ചാലേ അത് മനസ്സിലാവത്തും എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു സംഗതി. അങ്ങനെ ഒന്നാമത് ഇതിനെയൊക്കെ കൊണ്ടുനടക്കുന്നവർക്ക് ഇന്നൊരു പ്രധാന കാര്യം, ഇവർക്ക് അവർക്ക് സംസ്കൃതം അറിയത്തില്ല. സംസ്കൃതം അറിയാന്നുള്ളതിനെയൊക്കെ തെറ്റായി വ്യാഖ്യാനിച്ചോളൂ, ഇതാ പ്രശ്നം. കാരണം അന്ന് ഇതൊക്കെ എഴുതിവെച്ച കാലത്ത് സാമാന്യ ജനത്തിന് വിദ്യാഭ്യാസം ഇല്ലായിരുന്നു. അവരെ വിദ്യ അഭ്യസിപ്പിക്കാൻ അനുവദിച്ചില്ല. കാരണം ഇതാണ്, അപ്പൊ ഇതിന്റെ രഹസ്യങ്ങൾ അവർ കണ്ടെത്തും. അപ്പൊ അത് അതിന്റെ ഭാഗമായി വന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ പറയുന്നത് ഈ വാസിഷ്ഠത്തിൽ തന്നെ വരുന്ന ചില ആശയങ്ങളുണ്ട് പരസ്പര വിരുദ്ധം. അതുകൊണ്ടവിടെ രാമൻ വിശ്രാന്തി അനുഭവിച്ചു വന്നോ എന്ന് അവിടെ പറയുന്ന ക്രമം എന്ന് പറയുന്നത് വിദുഷാ സന്യാസം തത്വജ്ഞാനം. വിദുഷാ സന്യാസി എന്ത് ചെയ്യുന്നു? ശ്രവണ മരണങ്ങളൊക്കെ ചെയ്ത് തത്വജ്ഞാനത്തെ സമ്പാദിച്ചു. തത്വജ്ഞാനത്തെ സമ്പാദിച്ചിട്ട് പിന്നീട് ജീവൻ മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നതാണ് വിദ്വത് സന്യാസം. അതിന് ഉദാഹരണം പറയുന്നത് ഉപനിഷത്തില് യാജ്ഞവൽക്കൻ സന്യാസി തത്വജ്ഞാനി ആയിരുന്നു, പക്ഷെ രണ്ട് ഭാര്യമാര്, അതിന്റെ ബുദ്ധിമുട്ടുകൾ. അപ്പൊ രണ്ടെണ്ണത്തിനെയും ഉപേക്ഷിച്ചു സന്യാസം. അപ്പോ പിന്നീട് എന്ത് ചെയ്യും? അങ്ങനെ ഉപേക്ഷിച്ചു കഴിഞ്ഞ അവിടെയാണ് ഈ പറയുന്ന വരൻ വരിയാൻ വരിഷ്ഠ മൂന്ന് പദവി അതിനുശേഷമാണ്. ഇതാണ് വാസിഷ്ഠത്തിൽ പറയുന്നത്. വിദ്യാരണ്യ സ്വാമി പോലെയുള്ളവർ എല്ലാം വളരെ ശ്രേഷ്ഠമായി, ഇത് ശ്രേഷ്ഠമെന്ന് തന്നെയാണ് അവരൊക്കെ പറയുന്നത്. വാസിഷ്ഠത്തിൽ പറയുന്ന രണ്ടിനും വ്യത്യാസമൊന്നുമില്ല. ഒരാള് ചിലർക്ക് തത്വജ്ഞാനമാണ്, ചിലരങ്ങനെയല്ല. അവരിങ്ങനെ സമാധി ശീലിച്ച ചിത്തവൃത്തി നിരോധം ശീലിച്ചിട്ട് വരൻ മരിയാൻ വരിഷ്ഠൻ എന്നിരിക്കുന്ന ഒരു വ്യത്യാസമില്ലെന്നാ പറയുന്നു. പക്ഷെ വിദ്യാരണ്യ സ്വാമിയും മറ്റും പറയുന്ന അങ്ങനെയല്ല. ജീവൻ മുക്തി വിവേകം അവിടെ അങ്ങനെയൊക്കെയുള്ളതൊക്കെ പറയുന്നു, അങ്ങനെയല്ല. അവര് ശ്രേഷ്ഠന്മാർ തന്നെയാണ്, കാരണം അവർക്ക് ജീവൻ മുക്തി ഉള്ളു, മറ്റുള്ളവർക്കില്ല. അതിന് സപ്തഭൂമിക പറയും, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഏതൊക്കെയാണ്? ശുഭേച്ഛ, വിചാരണം, തനുമാനസി, സത്വാപത്തി, അസംസക്തി, പദാർത്ഥാഭാവിനി, തുര്യക. ഇതിലാദ്യത്തെ മൂന്നെണ്ണവും എന്താണ്? ബ്രഹ്മവിത്തിന്റെ സാധനം. ശുഭേച്ഛ, വൈരാഗ്യത്തോടുകൂടി ബ്രഹ്മത്തെ അറിയാൻ ആഗ്രഹിക്കുന്നു. വിചാരണ, മനനം ചെയ്യുന്നു. തനുമാനസി, അതനുസരിച്ച് അയാളുടെ മനസ്സിൽ അസംഗതയും മറ്റും ഉണ്ടാകുന്നു. വിഷയ വിമുഖത ഉണ്ടാകുന്നു. സന്യാസം മനസ്സിൽ വരുന്നു. ഇത് മൂന്ന് സാധന. ഇതിനെ മറ്റൊരു പേരിലും പറയും വാസിഷ്ഠത്തിൽ, ജാഗ്രത്. ഒരു സാധകന്റെ ജാഗ്രതാണ് ഈ മൂന്നവസ്ഥ. പിന്നെ വരുന്നത് ബ്രഹ്മവിത്ത്, സത്വാപത്തി എന്ന് പറയും. അവിടെയാണ് തത്വജ്ഞാനം ഉണ്ടാകുന്നത്. ഈ തത്വജ്ഞാനത്തെ സ്വപ്നമെന്ന് പറയുന്നു, കാരണം എല്ലാം സ്വപ്നമായി എന്ന് വെച്ചാൽ സ്വപ്നം പോലെ കാണുന്നു. ജഗത് വ്യവഹാര സ്വപ്നം പോലെയാണ്. അവരുടെ വാക്കും പ്രവൃത്തിയും ചിന്തയും എല്ലാം അയാളെല്ലാത്തിനും സ്വപ്നം പോലെ കണ്ടുകൊണ്ടാണ് എന്നാണ്. അതുകൊണ്ട് അതിന് സ്വപ്നമെന്ന് പറയും. പിന്നെ വരുന്നത് ഏതാണോ, അസംസക്തി, അതിന് സുഷുപ്തി എന്ന് പറയും. അവിടെ മുതൽ പിന്നെ അയാൾക്ക് പ്രപഞ്ചബോധം കുറയുന്നു. ഇതിനെയാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത്. ഇവിടം മുതലാണ് 5, 6, 7 മൂന്നാവസ്ഥ. അടുത്തു വരുന്നത് മഹാസുഷുപ്തി. ഏതാണ്? പദാർത്ഥാഭാവിനി പറയുന്നത് പോലെ തന്നെ പദാർത്ഥബോധം അവിടെ ഇല്ല എന്ന ഇടയ്ക്ക് വരും. പിന്നെ അടുത്തു വരുന്നത് വരിഷ്ഠൻ, വരൻ മരിയൻ വരിഷ്ഠൻ. വരനാണ് എന്ത്? സുഷുപ്തൻ. മരിയൻ മഹാസുഷുപ്തി, വരിഷ്ഠൻ തുര്യകൻ. ആ മൂന്ന് ഭൂമിയിലാണ് അവിടെ എങ്ങനെ പറഞ്ഞിരിക്കുന്നു, അസംസക്തി, പദാർത്ഥ അഭാവിനി. അപ്പൊ ജീവൻ മുക്തി എന്ന് പറയുന്നത് എന്തിനു വേണ്ടി പറയുന്നു? ഒന്ന്, ജ്ഞാനരക്ഷ, ജ്ഞാനത്തെ രക്ഷിക്കുക. തത്വജ്ഞാനി ജ്ഞാനമുണ്ട്, പക്ഷെ പറയുന്നത് ജ്ഞാനമുണ്ടായാലും മനസ്സുള്ളടത്തോളങ്കാലം തത്വജ്ഞാനിക്ക് സംശയങ്ങൾ വരാം എന്നാണ്. മനസ്സുണ്ടെങ്കിൽ സംശയം. ഇപ്പൊ തത്വജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണോ, അജ്ഞാന സംശയ വിവരം ഇല്ലാത്ത ജ്ഞാനത്തെയാണ് തത്വജ്ഞാനം. അല്ലെങ്കിൽ ഒരു ജ്ഞാനം ഉണ്ടായി, അതിലുണ്ടാകുന്ന അജ്ഞാന സംശയ വിവരങ്ങൾ അതിനോടൊപ്പം വരുന്നു. ഒരറിവുണ്ടാകുമ്പോൾ അതിനോടൊപ്പം ജ്ഞാന സംശയവിവരങ്ങൾ. ഇവിടെ ബ്രഹ്മത്തെക്കുറിച്ച് അറിവുണ്ടാകും, തന്നെ ബ്രഹ്മമായി അറിഞ്ഞു, മുക്തിയെക്കുറിച്ച് അറിഞ്ഞു, എല്ലാം അറിഞ്ഞു. പക്ഷെ അവിടെ എല്ലാം എന്ത് വരാം? അജ്ഞാന സംശയ വിവരങ്ങൾ വരാം. ഇത് വരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? മനസ്സില്ലാതാവണം. അതാണ് ജ്ഞാനരക്ഷ. അപ്പൊ ജ്ഞാനരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ബ്രഹ്മവിത്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. മനസ്സ് പോകുന്നു, മനസ്സ് പോയി കഴിഞ്ഞാൽ സമാധിയിലാകുന്നു, സമാധിയിലായ പിന്നെ അതാണ് അതിന്റെ പ്രയോജനം. സംശയമില്ല. അപ്പൊ ഞാനെന്റെ ക്ഷം എന്ന് പറയുന്നത് അതാണ്. അതുകൂടാതെ എവിടെ എന്ത് വരുന്നു? അപരോക്ഷ ജ്ഞാനം, സമാധിയിൽ അപരോക്ഷ ജ്ഞാനമുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ തപസ് എന്ന് പറയും. എന്റെ പ്രയോജനം തപസ് എന്ന് പറയുന്ന ആദ്യം മുതലേ ഉണ്ട്. സ്വേച്ഛ വിചാരണ തനുമാനസ് ഇവിടെയൊക്കെ തപസ്സുണ്ട്. കാരണം സാധന ചതുഷ്ടയ സമ്പന്നനാണ്, അതിന്റെ തപസ്സാണ്. എല്ലായിടത്തും ഉണ്ടെങ്കിലും ഇവിടെ വിശേഷ തപസ്സാണ്. ചിത്തവൃത്തി നിരോധം പോലെയുള്ള കാര്യങ്ങൾ. അപ്പൊ ആ തപസ്സെന്ന് പറയുന്നതാണ് ലോകസംഗ്രഹത്തിന് ഉപകരിക്കുന്നത്. ബ്രഹ്മവിത്ത് മുതൽ ബ്രഹ്മവിത്ത് ലോകസംഗ്രഹം ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ലോകസംഗ്രഹം എന്ന് പറഞ്ഞാൽ? എന്താ ലോകത്തെ അനുഗ്രഹിക്കുക, ആണ് ലോകസംഗ്രഹം എന്ന് പറയുന്നത്. അവരെന്ത് പ്രവൃത്തി ചെയ്താലും ലോകത്തിന് അനുഗ്രഹമായിരിക്കും എന്നാണ്. എന്തുകൊണ്ടാ അങ്ങനെ വരുന്നു? അത് തപസ്സിന്റെ ഫലമാണ്. അതെല്ലാം ഫലത്തിൽ അനുഗ്രഹമായിട്ട് വരും. ചിലപ്പോൾ തൽക്കാലം ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാലും ഫലത്തിൽ എന്തുവരും? അത് അനുഗ്രഹമായിട്ടേ വരുന്നു. തപസ്സിന്റെ ഫലം, പിന്നെ ഒരുപാട് തപസ്സിന്റെ ഫലം വരുന്നു. അവര് അവരെ നിന്ദിക്കുന്നവർ അല്ലെങ്കിൽ അവരുടെ പാപങ്ങളെല്ലാം അങ്ങ് പോകും. ചിന്തിക്കാൻ പോലും പിന്നെ ഇങ്ങനെ പലതരത്തിൽ പറയുന്നുണ്ട്. സ്തുതിക്കുന്നവർക്ക് അവരുടെ പുണ്യങ്ങളെല്ലാം കിട്ടും, ഇതെല്ലാം പറയുന്നു. ഉപനിഷത്തിലും പറയുന്നുണ്ട്, വാസിഷ്ഠത്തിലും പറയുന്നു. ആകമൊത്തം എന്താണോ അനുഗ്രഹമാണ് അല്ലേ പറയുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ കൊന്നു കഴിഞ്ഞാലും അവർക്കത് അനുഗ്രഹമാണ്. പിന്നെ പാപം ചെയ്യത്തില്ലല്ലോ. പിന്നെ ശ്രീകൃഷ്ണ ധാമത്തിൽ അവർക്കെല്ലാം പോയി കഴിയാം. അങ്ങനെയെല്ലാം പറയുന്നുണ്ട്. ജീവൻ മുക്തി എന്ന് പറയുന്ന ഒന്ന് ഇതിനു വേണ്ടിയിട്ടാണ്. ഈ മൂന്ന് സ്ഥാനങ്ങൾ, തത്വജ്ഞാനം, തപസ്, വിസംവാദ നിവൃത്തി, അതിന്റെ ഫലം. വിസംവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വിസംവാദം എന്ന് വെച്ചാൽ വാദപ്രതിവാദത്തിലേർപ്പെടുക തന്നെയാണ്. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിന് മറുപടി പറയും. ഇപ്പോ സമാധി ഇരുന്ന പ്രശ്നമില്ലല്ലോ. സമാധി അങ്ങനെ മറുപടി പറയുമ്പോൾ എന്തുവരും? മനസ്സ് കലുഷിതമായി, ക്രോധിച്ചാൽ ഒരാളിങ്ങോട്ട് ക്രോധിക്കുമ്പോൾ തിരിച്ച് ക്രോധിച്ച് സംസാരിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മനസ്സ് അസ്വസ്ഥമാവും. മനസ്സ് അങ്ങനെ ആരെങ്കിലും ക്രോധിച്ചാൽ മനസ്സ് ശാന്തമായിരിക്കണം എന്നാണ് വയ്പ്. പക്ഷെ മനസ്സ് അശാന്തമായാൽ എന്ത് വരും? പിന്നെ അതിനെക്കുറിച്ചുള്ള അശാന്തി വരും. ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, വേണ്ടിയിരുന്നു, കുറച്ചുകൂടെ സംയമം വേണ്ടിയിരുന്നു, ഇങ്ങനെയൊക്കെ അശാന്തി പോയി. അതിനൊരു പരിഹാരമേ ഉള്ളൂ. എന്താണോ? സമാധിയിലേക്ക് പോകും. ഇല്ലെങ്കിൽ എന്തുവരും? ഇതൊക്കെ ചെയ്യും, പിന്നെ പശ്ചാത്തപി. കാരണം ഉള്ളിൽ വിവേകമുണ്ട്, പക്ഷെ പ്രവർത്തിക്കുന്ന സമയത്ത് എന്തുവരും? നഷ്ടപ്പെട്ടു. അത് കഴിയുമ്പോൾ പിന്നെ ഓർമ്മ, ഏയ് അങ്ങനെയായിരുന്നില്ല, അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ തിരിച്ചങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അതല്ലേ വിവേകം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ കൂടുതൽ അസ്വസ്ഥമാണ്. ഈ പരിപാടി പിന്നെ തന്റെ സിദ്ധാന്തം ആരെങ്കിലും എതിർത്തു കഴിഞ്ഞാൽ അവരോട് തർക്കിക്കാൻ പോകും. ഇതൊക്കെയാണ് വിസംവാദം. മറ്റ് ശാസ്ത്രങ്ങളെ ഖണ്ഡിക്കാൻ പോകും. തനിക്ക് ഇഷ്ടമില്ലാത്ത സമൂഹത്തിൽ ലോകസംഗ്രഹ പ്രവൃത്തികളുണ്ട്. അപ്പോ ഒരുത്തൻ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവന് ശകാരിക്കില്ലേ? ശകാരിക്കുമ്പോൾ അവിടെ പ്രശ്നമായി, മനസ്സിളകി. അപ്പൊ ഇങ്ങനെ മനസ്സ് ബാഹ്യമായിട്ട് ആ നീ പറഞ്ഞല്ല ശരി, ഇതാണ് ശരിയെന്ന് പറയുമ്പോൾ തന്നെ എന്ന് വരുന്നു, മനസ്സ് അസ്വസ്ഥമാണ്. അപ്പൊ അങ്ങനെയുള്ള വ്യവഹാരങ്ങളിൽ ഏർപ്പെടുകയും മനസ്സ് സമാധാനമായിരിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമില്ല. എന്തായാലും മനസ്സിൽ പറയും കോപിക്കുന്നവനോട് കോപിക്കരുത്. എന്തെല്ലാം പറയും? ചീത്ത പറയുന്നവനോട് തിരിച്ചു പറയരുത്. പക്ഷെ ചിലപ്പോ എന്ത് ചെയ്യും, പറഞ്ഞു പോവും. വ്യവഹാര മര്യാദ അനുസരിച്ച് ചിലപ്പോ അവനോട് ഒന്ന് ദേഷ്യപ്പെട്ടില്ലെങ്കിൽ അവൻ തന്നോട് തന്നെ അത് ചെയ്യും ഇത് ചെയ്യും ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടും എന്ത് ചെയ്യും, മനുഷ്യൻ ദേഷ്യപ്പെടും. പൂർണമായും പ്രതികരണം മനസ്സിൽ വരാതിരിക്കത്തില്ല ആരായാലും. അത് പറയുന്നു മനസ്സുണ്ടെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ അസ്വസ്ഥതകളും മനസ്സിൽ വരും. അപ്പൊ ഇത് ഇന്നൊരു വഴിയേ ഉള്ളൂ, വിസംവാദ നിവൃത്തി. ഇങ്ങനെ ഒരു ഇടപാടും വേണ്ട, ആരുമായിട്ടൊന്നും പറഞ്ഞൊന്നും വേണ്ട, നീ ഒന്നും പറയണ്ട, കേട്ടാ മതി മനസ്സ് അസ്വസ്ഥമാകാൻ. അതേ അവിടെ എങ്ങനെയാണ്, ഇവിടെ എങ്ങനെയാണ്, അയാൾ ഇങ്ങനെയാണ്, ഇങ്ങനെ ഇതൊക്കെ കേട്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സ് അസ്വസ്ഥമാണ്. പുറമേ പറഞ്ഞിട്ടുണ്ടെങ്കിലും മനസ്സ് അതിനോട് മുന്നിട്ടുകൊണ്ടിരിക്കും. അപ്പം അതൊരു വലിയ പ്രശ്നമാണ് വിസംവാദം. ഇതൊക്കെ തുടക്കത്തിൽ തന്നെ സാധന ചതുഷ്ടയ സമ്പത്തി തിദിക്ഷ ഇതൊക്കെ കൊണ്ട് ഇതിനെ നിയന്ത്രിക്കണമെന്നാണ് വയ്പ്. പക്ഷെ അത് ഫലവത്തായൊന്നും വരത്തില്ല. ഫലവത്തായാൽ തന്നെ എന്നും ഫലവത്തായിരിക്കണമെന്നുണ്ട്. കാരണം ഇതിനൊക്കെ മനുഷ്യന് ഒരു ജന്മത്തിലൂടെ ആ സമയം അതൊരു വലിയ വിഷയമാണ്. അല്ലേ, ജനിച്ചു കഴിഞ്ഞാൽ കുറെ കാലം ഇതൊന്നും ഇല്ലാതെ പോകും. പിന്നെ ചിത്തശുദ്ധി വരണം, അതിനുവേണ്ടി എന്ത് ചെയ്യണം, നിഷ്കാമ കർമ്മം ചെയ്യണം, അതിന് കുറെ സമയം വേണം. അടുക്കളയിൽ വിളമ്പണം, അമാതി കഴുകണം, ഇങ്ങനെ കുറെ നിഷ്കാമ കർമ്മം ചെയ്തു കഴിഞ്ഞു എന്തുണ്ടാക്കാൻ, ചിത്തശുദ്ധി ഉണ്ടാക്കാം. അപ്പോഴാണ് പിന്നെ എന്ത് വരുന്നത്, സാധന ചതുഷ്ടയ സമ്പത്തി. അതൊക്കെ വരുമ്പോഴാണ് വിവിധിക്ഷാ സന്യാസം, ബ്രഹ്മചാരി സന്യാസിയാവുന്നു. പിന്നെ തത്വ വിചാരം ചെയ്യണം, ശ്രവണം മനനം ഒന്നല്ല മൂന്നാണ്. അതൊക്കെ ചെയ്തിട്ട് എന്ത് വരണം, തത്വനിശ്ചയം വരണം. തത്വനിശ്ചയം വന്നു കഴിഞ്ഞു പിന്നെ വിദ്വസന്യാസം. അവിടെ എന്ത് ചെയ്യണം, മനോവൃത്തി. അതിന് മൂന്ന് കാര്യം പറയുന്നുണ്ട്, തത്വജ്ഞാനം, മനോനിരോധം, വാസനാക്ഷയം. മൂന്ന് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു. അപ്പോഴേ ഇതൊക്കെ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ടവിടെ അപ്പോഴാണ് ഒരാൾ ജീവൻ മുക്തനാകുന്നത്. അപ്പൊ ഇതിന് എത്ര കാലം പിടിക്കും? നിനക്ക് എത്ര കാലമാണ് പിടിക്കുന്നു? പിന്നെ ഒരു ജന്മം കൊണ്ട് ഇതൊക്കെ സാധിക്കുന്ന കാര്യമാണ്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ബ്രാഞ്ചിൽ പോവേണ്ടി വരും, അവിടെ കള്ളക്കണക്ക് എഴുതേണ്ടി വരും. അത് കർമ്മയോഗത്തിന്റെ ഭാഗമാണ്. ബ്രാഞ്ചിൽ പോയാൽ കള്ളക്കണക്ക് എഴുതണം, ഇതൊക്കെ കർമ്മയോഗത്തിന്റെ ഭാഗമാണ്. പിന്നെ ഇടയ്ക്ക് ചില ബിസിനസ് നടക്കണം, ബുക്ക് സ്റ്റാൾ അത് ഇത് അവിടെയും ചെറിയ കള്ളത്തരങ്ങളൊന്നും കാണിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ പിന്നെ ഏറ്റവും വലിയ തടവൻ നടക്കുന്ന ആശുപത്രി, സ്കൂള്, ഇവിടെയൊക്കെ പോയിരുന്നു കള്ളക്കണക്ക് എഴുതുന്നതാണ് കർമ്മയോഗം. നിങ്ങളൊക്കെ ഇനി ചെയ്യാൻ പോകുന്ന കാര്യമാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം പിന്നെ എവിടെ പോവാൻ. അങ്ങനെ അത് അറിവിന്റെ കാര്യം പറയുന്നു, അറിവ് എളുപ്പമാണ്. ഇത് ബാക്കിയുള്ള പ്രശ്നങ്ങൾ പറയാണ്. അറിവെന്ന് പറയുന്നത് വളരെ ഇതാണ്, ഈ പറയുന്ന പോലെ തന്നെയാണ്. പക്ഷെ ഈ കളക്കണക്ക് എഴുതുന്നതും കർമ്മയോഗം എന്നൊക്കെ പറയും അത്ര എളുപ്പമല്ല ആണോ? പ്രാക്ടിക്കലായി നടക്കുന്ന കാര്യങ്ങളും ഈ പറയുന്ന കാര്യമായിട്ട് ഒരുപാട് വ്യത്യാസം. അറിവ് അറിവ് ഇപ്പൊ എന്താണ് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ല. ഇപ്പൊ നിങ്ങളോട് സമാധിക്ക് പൂവരിക്കാൻ പറയാം, നിങ്ങൾ പറയും വേണ്ട, ഇവിടെ ഇരുന്ന് കേട്ടോണ്ടിരിക്കാം. കാരണം അത് ഇത്തിരി വെയിലത്ത് പാടുള്ള കാര്യമാണ്. പൂ പറിക്കുന്നതെന്ന് എളുപ്പമാണ് കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കും. നിങ്ങളെന്താ പ്രയാസം? അത് സംഗതി ശരിയാണ്. അറിവിന്റെ കാര്യത്തിൽ അതൊക്കെ പറയും. നമുക്ക് കുറച്ച് ശ്രദ്ധയുണ്ടെങ്കിൽ പറയുന്ന കാര്യം മനസ്സിലാവും. അതിനൊരു അഭിപ്രായ വ്യത്യാസമല്ല. ബാക്കിയുള്ള കാര്യങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിലാണ് ഈ കുഴപ്പം വരുന്നത്. പ്രായോഗികതയും നമ്മൾ അറിയുന്നതുമായിട്ട് ഒരുപാട് അന്തരം വരുന്ന അവിടെയാണ്. അതുകൊണ്ടാണ് വിദ്യാനന്ദ സ്വാമി പറയുന്നത് എന്താണ്, ഒരാള് കൃതോപാസ്ഥിയായിരിക്കും, ഒരു ഉപാസന ഫലപര്യന്തം ചെയ്ത് അതിന് സക്സസ് ആകും. അങ്ങനെ ചെയ്തിട്ട് പിന്നെ ജനിക്കണം. യോഗപ്രശ്നം എന്ന് പറയുന്നത് അത് തന്നെ. ഇവിടെ പറയും യോഗപ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്, ആദ്യത്തെ മൂന്ന് കാറ്റഗറി ഏതൊക്കെയാണ്? ശുഭേച്ഛ, വിചാരണ, തനുമാനസ്. ഇത് മൂന്നും കഴിയുമ്പോൾ ഒരാൾ തട്ടിപ്പോയി. അതാണ് യോഗപ്രശ്നം. ഇതാണ് സ്വാമി പറയുന്നത്. അങ്ങനെ തട്ടിപ്പോയാൽ പിന്നെ പരമസുഖമാണ്. തട്ടിപ്പോയി കഴിഞ്ഞാൽ നേരെ പോകുന്ന എവിടെ? ദേവന്മാര് വന്ന് വിമാനങ്ങളിൽ ദിവ്യലോകങ്ങളിലേക്ക് കൊണ്ടുപോയി അവിടെ തരുണീ മണികളുമായിട്ടൊക്കെ അങ്ങനെ ആനന്ദിച്ച് കഴിഞ്ഞിട്ട് എന്താ ഊറിയുടെ കാര്യം പറയുമ്പോൾ അവർക്ക് ഊറികളെല്ലാത്തിലുമുണ്ട്. എന്താ ഒരു ഭയങ്കര സന്തോഷം. ഇവിടെ ആയിരക്കണക്കിന്, അവിടെ 72 കണക്കാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നു എന്നാണ് ഇത് ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. അല്ല, ഇതൊക്കെ പറഞ്ഞ് നമ്മൾ മറ്റുള്ള മതക്കാരുടെ കളിയാകും. ഇതൊക്കെ പിടിയുള്ളത് കോറിക്കണക്കെന്ന് പറയുന്നത് അവിടെ ഇവിടെയുണ്ട്. തിരിച്ചു വരുന്നതാണ് യോഗപ്രശ്നം. കൃത്യോപാസ്തി അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ വന്നു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ച് ഈ പറയുന്ന തത്വജ്ഞാനം, മനോനാശം, വാസനാക്ഷയമൊക്കെ ഒരേ സമയം കാണാം. അവർക്ക് ഈ പ്രശ്നമൊന്നുമില്ല. എന്നുവെച്ചാൽ ജന്മനാൽ നിന്ന് അവരെന്ത് ചെയ്യും, ചില വിശേഷതകളൊക്കെ ഉള്ളവരായിരിക്കും. അപ്പൊ നമുക്ക് എന്നാ പിന്നെ നമ്മളൊക്കെ അങ്ങനെയാണെന്ന് വിചാരിച്ച പ്രശ്നം തീരത്തില്ല, അത് പറ്റത്തില്ല. ഇത് പറഞ്ഞിട്ട് വിദ്യാനന്ദ സ്വാമി എന്ന് പറയുന്നു, പക്ഷെ ഇങ്ങനെയുള്ളവരെ ഇപ്പോഴൊന്നും കാണാനില്ല. എപ്പോഴും 100-600 വർഷം മുമ്പേ ഇവരെയൊന്നും കാണാനില്ല. അപ്രത്യക്ഷരായ പിന്നെ ഇന്നത്തെ കാലം പറയാനുണ്ട. പിന്നെ ഈ പറയുന്നതൊക്കെ പുരാണങ്ങളിലുള്ള കഥകൾ വെച്ച് പറയുന്നതാണ്. വാമദേവൻ എന്ന് പറയുന്ന ഒരാള് ജനിച്ചപ്പോ അമ്മയുടെ ഗർഭത്തിൽ വെച്ചതിന് ജ്ഞാനിയായിരുന്നു. ഉപനിഷത്തിൽ പറയും ഇങ്ങനെയുള്ള കഥകൾ വെച്ചിട്ടാണ് ഇതിനൊക്കെ ഉദാഹരണം പറയുന്നത്. ഇങ്ങനെയുള്ള ഏത് സംഭവം പറഞ്ഞാലും ശരി. ഇപ്പൊ പറയുന്നില്ലേ, ഇവിടെ പറയുന്നുണ്ടല്ലോ കായവ്യൂഹം. അതിനും പറയുന്നത് എന്താണ്? വേഗതകൾ പറയുന്നത് പണ്ട് പുരാണങ്ങളിൽ പറയുന്നതാണ്, ഇന്നല്ലെന്നാണ്. പുരാണങ്ങൾ ഏത് കാലത്ത് എഴുതി? ഇങ്ങനെയുള്ള അത്ഭുതകരമായ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഭാഷകാരൻ പണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയത്തു, വ്യക്തമായി പറയാറുള്ളത്. ഇതൊക്കെ ആസ്തിക്യ ബുദ്ധി എന്ന് പറയുന്നതാണ്. വിശ്വസിക്കാൻ താല്പര്യമുള്ളവർ വിശ്വസിക്കും, നമ്മളത് വളരെ ക്രിട്ടിക്കലായി ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവില്ല. ഇവിടെയൊക്കെ അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം ശ്രദ്ധ വേണം, വിശ്വാസം വേണം. വിശ്വാസമുള്ളവരെ ഉണ്ടെന്ന് വിശ്വസിക്കും, സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞു നമുക്ക് വിശ്വാസം വരും സ്വർഗമുണ്ടെന്ന്. വിശ്വാസമുണ്ടോ? അറിയത്തില്ല. അതൊക്കെ വിശ്വാസമില്ല. അങ്ങനെ ഒരു ഏർപ്പാടുണ്ടാന്നുള്ളത്. സ്വർഗം എന്ന് പറയുന്ന പണ്ട് പുരോഹിതന്മാര് ആകാരെ പറ്റിക്കാൻ ഉണ്ടാക്കിയ ഒരു സമ്പ്രദായമാണ് സ്വർഗം. അതുപോലെ ഇത്തരം കാര്യങ്ങളിൽ അങ്ങനെ പറയുന്നുള്ളൂ. അതിന് ഇതൊക്കെ പറഞ്ഞ് പണ്ട് ഭയപ്പെടുത്തിയിരുന്നു. പൊരിക്കും കരിക്കും എന്നൊക്കെ പറയുമ്പോ മനുഷ്യൻ കുറച്ച് മര്യാദയ്ക്കൊക്കെ ജീവിക്കും ഭയന്നിട്ട്. അതിനുവേണ്ടി പറഞ്ഞാണ്. പിന്നെ അതിന്റെ പിന്നിൽ ഇവിടത്തെ എല്ലാ ശാസ്ത്രങ്ങളുടെയും പിന്നിൽ ഒരു കൂടെ ലക്ഷ്യമുണ്ടായിരുന്നു. പണ്ട് എഴുതി ഇതൊക്കെ എഴുതിയിരിക്കുന്നതിന്റെ ഗുണഭോക്താക്കളാണ്. അപ്പൊ അതിന് വേറൊരു വശമുണ്ട്. അത് നമ്മുടെ ശാസ്ത്രവൈദ്യര് പറഞ്ഞത് നടരാജ് ഒരു വൈദ്യരോട് ഒരു ദിവസം പറഞ്ഞു. വൈദ്യർ കള്ളം പറയുന്നതാണ്, പുള്ളിക്ക് അങ്ങനെ ഒന്നും അറിയുന്നു. സ്തോത്രകൃതികളെ കുറിച്ച് ചോദിച്ചു. പക്ഷെ ഞാനിത് മുനിനാരായണ പ്രസാദനോട് ചോദിച്ചു, പറഞ്ഞു പുള്ളിക്ക് അറിയത്തില്ല. അപ്പൊ ഒരു ദിവസം നടരാജൂര് ചോദിച്ചു ഈ സ്തോത്രകൃതികളൊക്കെ എന്താണ്. കാരണം നടരാജൂര് ഒരു വലിയ ചിന്തകനാണ്. അത് ശങ്കരാചാര്യന് പലതും എഴുതി, അതിനെ അനുകരിച്ച് ഞാനും പലതും എഴുതിയിട്ടുണ്ട്. അതൊന്നും കണക്കാക്കുന്നുണ്ടോ എന്നിതിൽ പറഞ്ഞായിട്ട് വൈദ്യർ എന്നോട് പറഞ്ഞു. വൈദ്യര് പറഞ്ഞു ഞാൻ പറയുന്നതാണ് ഇപ്പൊ നിങ്ങൾക്ക് പ്രമാണം. വൈദ്യർ എന്നോട് പറഞ്ഞപ്പോ നിങ്ങളാരും എന്റെ മുറിയിലില്ലായിരുന്നു, ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഭാഷണം നടന്നതായിട്ട് പറയുന്നു. അല്ല, അപ്പൊ ശിവശത ഒഴുകിയ ഗുരു തന്നെ പറഞ്ഞില്ലേ ശിവൻ എന്ന് പറയുന്ന ആരാണ്? ആദിവാസിയാണ് പറഞ്ഞല്ലോ, കട്ടാളനാണെന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുമല്ല, അത് മാത്രമല്ല, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ചോദിക്കുമ്പോ ഒരു മൗനം പാലിക്കും. കാരണം പിന്നെ ആരോടെ പറഞ്ഞു അതൊക്കെ അന്ന് ആളിപ്പോ ഇല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ചിന്താഗതികളും ഒക്കെ ഗുരുവും എന്ത് ചെയ്തു? മാറ്റിയിരുന്നു. എന്തിനു? തന്റെ പ്രവൃത്തികളിൽ പോലും ക്ഷേത്ര പ്രതിഷ്ഠകളെ കുറിച്ച് പോലും അവസാനം പറഞ്ഞ എന്താണോ അതൊക്കെ ഓരോരുത്തർ പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തതാണ്. എന്തേ? അപ്പൊ അതുകൊണ്ട് അതെല്ലാം നമ്മൾ ചിന്തിക്കണം. ഒരു പല കാര്യങ്ങളിലും മാറ്റിയിട്ടുണ്ട് കാഴ്ചപ്പാട്. ശരി, അവിടെ ഇരിക്കട്ടെ.